ഇവിടെ രാമ എന്ന ശബ്ദമാണ്. വിസർഗം വരുന്നതിന് മുമ്പുള്ള രൂപ രാമ, രാമഹ എന്നല്ല, രാമ. ആ രാമശബ്ദത്തിന് ആദ്യം വിസർഗം വരണമെങ്കിൽ ആദ്യം അതിന് മുമ്പ് പ്രാതിപസഞ്ജ വരണം. പ്രാതിപദികം. ആ രാമശബ്ദത്തെ സംബന്ധിച്ച് രണ്ട് പക്ഷങ്ങളുണ്ട്. ഒന്നേതാണ് വ്യുത്പത്തിപക്ഷം. വ്യുത്പത്തിപക്ഷത്തിൽ ഏത് സൂത്രപ്രകാരമാണ് പ്രാതിപസഞ്ജ വരുന്നത്? കൃത്തദ്ധിത സമാസാസ്ഥ വ്യുത്പത്തിപക്ഷ, കാരണം അത് കൃതന്തമാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ വിശദമായി മനസ്സിലാക്കാൻ ഇപ്പം സാധിക്കില്ല. അതെല്ലാം വിശദമായി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആരും വാശി പിടിക്കുകയും ചെയ്തു. കൃതന്ത പ്രകരണം പഠിച്ചാലേ പറ്റും. അതുകൊണ്ട് വ്യാകരണത്തെ സംബന്ധിച്ച് അങ്ങനെയാണ്, ചില കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി മുമ്പോട്ട് പോകണമെന്ന് വിചാരിക്കരുത്. മുമ്പോട്ട് ചെന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം അതിനെക്കുറിച്ചൊരു സാമാന്യ ജ്ഞാനത്തിൽ മുമ്പോട്ട് പോവുക. ആ സൂത്രത്തിൽ പറയുന്നത് കൃതന്തങ്ങൾക്ക് പ്രാതിസന്യമുണ്ട്. വ്യുത്പത്തി വർഷത്തിൽ രാമശബ്ദം കൃതന്തമാണ്. അപ്പോൾ കൃതന്തമായ രാമശബ്ദത്തിന് കൃദ്ധതി സമാസസൂത്രം പ്രാതിസന്യം വരും. അതേ രാമശബ്ദത്തെ ഒരു സപ്ന പേരായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെന്ത് പറയും? അവ്യുത്പത്തി വർഷം എന്ന് പറയും. അങ്ങനെ അവ്യുത്പത്തി വർഷത്തിലാണെങ്കിൽ അത് കൃതന്തമല്ല. പിന്നെ രാമശബ്ദം എങ്ങനെ ഉണ്ടായി അതങ്ങനെ ചോദിക്കണ്ട. അത് അനാദിയായി പേരായിട്ട് സപ്നയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ്. അപ്പം അത് അങ്ങനെ പ്രാതിപസഞ്ജ വരും. അർത്ഥവത് അഥാതുരപ്പർത്തിയ പ്രാതിപദികം പ്രാതിപസഞ്ജ, കാരണം അവിടെ ഇത്രയും നോക്കേണ്ടേയുള്ളൂ. ഒരു ശബ്ദം അർത്ഥവത്താണോ? അപ്പോൾ പേരായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ അർത്ഥം എന്ന് ഉപയോഗിക്കും. ആ പേരായിട്ട് ഉപയോഗിക്കുമ്പോൾ അർത്ഥം എന്താണ്? ആ വ്യക്തി തന്നെ അർത്ഥം. രാമൻ എന്നൊരു കുട്ടിക്ക് പേരിട്ടാൽ രാമശബ്ദത്തിൻ്റെ അർത്ഥം ആ കുട്ടി വ്യക്തി. അത് അർത്ഥവത്തായി അതിന് പ്രാതിപസഞ്ജ വരും. മറിച്ച് കൃതന്തമാണെങ്കിലോ രമന്തേ യോഗിനോ അസ്മിന്നേതി രാമഹ പരമാത്മാവ്, രമന്തേ യോഗിനോ അനന്തേ സത്യാനന്ദേ ചിദാത്മനി ഇതി രാമപദേ നാസോ പരം ബ്രഹ്മാവിധീയത എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം അനുസരിച്ച് എന്തുവരുന്നു? ഉത്പത്തി വർഷം അവിടെ പ്രാതിപസഞ്ജ വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന 1, 2, 3, 4 സൂത്രങ്ങളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് പ്രത്യേകം മനസ്സിലാകും. ഓരോ സൂത്രത്തിൻ്റെയും അർത്ഥം എന്താണെന്നുള്ളത് തപ്പാൻ പോകരുത്. അപ്പം അത് അതിൽ നിന്ന് 21 പ്രത്യയങ്ങൾ വരും. അപ്പോൾ പ്രാതിപദികത്തിൽ നിന്ന് 21 പ്രത്യയങ്ങളെയും വിരിക്കുന്ന സൂത്രമാണ് ഏത്? സൂജസ് എന്ന് പറയുന്നത്. അതെന്ത് സൂത്രമാണ്? എന്ത് സൂത്രം? എന്ത് സൂത്രം? കേട്ടില്ല. സൂജസ് എന്ന് പറയുന്ന, അങ്ങനെ ഞാൻ പറഞ്ഞോ? അതെവിടെയെങ്കിലും വായിച്ചോ? എവിടെയെങ്കിലും വായിച്ചാണോ ഞാൻ പറഞ്ഞോണോ? പറഞ്ഞെങ്കിൽ എനിക്ക് തിരുത്താനാണ്. ചിലപ്പം ഓർമ്മ പശുകൊണ്ട് വല്ലതും പറഞ്ഞോ? അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതിന് ഒരു സാക്ഷിയുണ്ട് ഇവിടെ. വിധിസൂത്രം എന്തിന്? സൂജസ് തുടങ്ങിയ പ്രത്യയങ്ങളെ വിധിക്കുന്നു. വിധിക്കുകയാണ്. എന്തിന്? പ്രത്യയങ്ങളെ വിധിക്കുന്ന സൂത്രമാണ്. പ്രത്യയങ്ങളെ വിധിക്കുമ്പോൾ എവിടെ എപ്പോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾക്ക് വേണ്ടിയാണ് പറഞ്ഞത് ജ്ഞാപ്രാതിപദിക. ജ്ഞാപദങ്ങൾ വിട്ടേക്ക് അത് മുമ്പ് പറഞ്ഞതുപോലെയാണ്. അതൊക്കെ പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആവശ്യം വരുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പൊ തൽക്കാലം ഇത്രയും എടുത്താൽ മതി. പ്രാതിപദിക, പ്രാതിപദികത്തിൽ നിന്ന് പ്രത്യയങ്ങളെ വിധിക്കുന്നു. പ്രാതിപദിക സുപ്. പിന്നെ ഈ വിധിക്കുന്ന ഈ സാധനം ഇത് പ്രത്യയമാണെന്ന് എങ്ങനെ അറിയും? എങ്ങനെ അറിഞ്ഞത്? പ്രത്യയ അതിനെയാണ് ഞാൻ പ്രജ്ഞാസൂത്രം എന്ന് പറഞ്ഞത്. സുപ്പിനെന്ത് ചെയ്ത് പ്രജ്ഞാ പ്രത്യേകം എന്ന് പറയുന്നത് പ്രജ്ഞ വിധിച്ചു. അതോടൊപ്പം തന്നെ അതെന്താ സൂത്രമാണ്? അധികാരസൂത്രമാണ്. പ്രത്യേക അഞ്ചാധ്യായം അവസാനം വരപ്പോ അതുവരെ ഇതുപോലെ വിധിക്കുന്നതെല്ലാം പ്രത്യയങ്ങളാണ്. അപ്പോൾ പ്രത്യേക സൂത്രം കൊണ്ട് കിട്ടി ഇത് പ്രത്യയങ്ങളാണെന്ന് കിട്ടി. ഇതിനങ്ങനെ ഒരു സ്വപ്നയുണ്ടെന്ന്. ഇനി ഇതെവിടെ വരുമെന്ന് പറയുന്നു, അതാണ് പറയുന്നത് പരസ്ഥ പറയുന്നതാണ്. ഇത് പരത്തിൽ വരുന്നു. ഏതിന്റെ പരത്തിൽ? പ്രാതിപദിക. അപ്പൊ ഈ പറയുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സൂത്രങ്ങളുടെയും കൂടെ അർത്ഥം ചേർത്താണ് താഴെ എഴുതിയിരിക്കുന്നത്. ഞന്താ ദാബന്താ പ്രാതിപദിക പരേ സ്വാദേ പ്രത്യാഹ സ്യുഹു. ഗന്ധത്തിൽ നിന്നും ആബന്ധത്തിൽ നിന്നും പ്രാതിപദികത്തിൽ നിന്നും പരത്തിൽ സുഖ തുടങ്ങിയ പ്രത്യയങ്ങൾ വരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് സൂത്രങ്ങളുടെയും വൃത്തിയായിട്ട് ഇതിനെ എടുക്കണം. എന്തെങ്കിൽ ഇവിടെയൊക്കെ കുഴപ്പം വരും. ഇതെല്ലാം കൂടെ ചേർന്ന് പ്രവർത്തിച്ചപ്പോൾ എന്ത് കിട്ടി? പ്രാതിപദികത്തിൽ നിന്ന് പരത്തിൽ പ്രത്യയങ്ങൾ വരും. ആ പ്രത്യയങ്ങളെ ഇപ്പോൾ രാമ എന്ന് പറയുന്നൊരു ശബ്ദം, അതിൽ നിന്ന് 21 പ്രത്യയങ്ങൾ വിധിച്ചു. എവിടെ ഏത് പ്രത്യയം വരുമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം അതിന് ഏകവചനം ദ്വിവചനം ബഹുവചനം എന്ന് പറയുന്ന സംജ്ഞ വിധിക്കുന്നത്. അത് പറയുന്നത് എന്താണ്? ആ സൂപ്പിന് ത്രീണി ത്രീണി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കാണിക്കുകയാണ്. സോജസ് ഒരു ഗ്രൂപ്പ്, അമോൾഷസ് രണ്ട്, ഇങ്ങനെ മൂന്ന് മൂന്ന് ഉള്ള ഓരോ ഗ്രൂപ്പുകളുണ്ട്. അവയിൽ എന്താണ്? ഓരോ ഗ്രൂപ്പിനും, ഓരോ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ എടുക്കണം, ഓരോ ഗ്രൂപ്പിൽപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പിനല്ല ഇവിടെ വിധിക്കുന്നത്. ആ ഗ്രൂപ്പിൽപ്പെട്ട ഒന്നിന് ഏകവചനം, രണ്ടാമത്തേന് ദ്വിവചനം, മൂന്നാമത്തേന് ബഹുവചനം, അങ്ങനെ സംജ്ഞ വിധിക്കുകയാണ്. അപ്പോൾ രാമശബ്ദത്തിന്റെ പരത്തിൽ വരുന്ന ഈ 21 പ്രത്യയങ്ങൾക്കും വേറെ ഏതൊക്കെ സംജ്ഞ ഇവിടെ വിധിച്ചൂടെ? സുപ്പെന്നൊരു സംജ്ഞയുണ്ട്, അത് പ്രത്യാഹാരമാണ്. പിന്നെ ഏതാണ്? ഏകവചനം ദ്വിവചനം ബഹുവചനം. പിന്നെ പ്രഥമ എന്ന് പറയുന്ന പ്രാചീന ആചാര്യന്മാരുടെ സംജ്ഞ, പ്രഥമ ദ്വിതീയ സംജ്ഞകളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇനി ഇപ്പോൾ ഇവിടെ സു ഏകവചനം, ഔ ദ്വിവചനം, ജസ് ബഹുവചനം എന്ന് നമ്മൾ പഠിച്ചു. എന്തിനാണ് ഇതിനെ ഏകവചനം ദ്വിവചനം ബഹുവചനം എന്നിങ്ങനെ മാറ്റിയത്? അപ്പോൾ അത് നമുക്കറിയാം. രാമൻ എന്ന് പറയുന്ന ഈ പേര് ഒരു കുട്ടിക്ക് മാത്രമേ ഇടാകുന്നില്ല. ഒരു കുട്ടിക്ക് ഇടണമെങ്കിൽ ഒരു രാമൻ, അതേ പേര് തന്നെ രണ്ട് കുട്ടിയെ കിട്ടാലോ, രണ്ട് രാമന്മാരായില്ലേ. മൂന്ന് കുട്ടികൾക്ക് ആ പേരിടണമെങ്കിൽ മൂന്ന് രാമന്മാരായി. അതിൽ കൂടുതൽ ആയി കഴിഞ്ഞാൽ പല രാമന്മാരായി, മൂന്നും അതിൽ കൂടുതൽ വരും. അങ്ങനെ ഒരേ ശബ്ദം തന്നെ ഒന്നിൽ കൂടുതൽ വ്യക്തികളിൽ ഉപയോഗിക്കാം. അതാണ് അടുത്ത സൂത്രം പറയുന്നത്. ആ പ്രത്യയം ഒരു രാമനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ഏകവചനത്തെ പ്രയോഗിക്കണം. രണ്ട് രാമന്മാരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ദ്വിവചനത്തെ പ്രയോഗിക്കണം. മൂന്ന് രാമന്മാരെ കുറിച്ചാണ് പറയണമെങ്കിൽ അവിടെ ബഹുവചനത്തെ പ്രയോഗിക്കണം. ഇപ്പൊ ഒരു രാമനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണിപ്പോ? ഇപ്പോൾ രണ്ട് വ്യക്തികൾ ഉണ്ട്, രണ്ടുപേരുടെയും പേര് രാമൻ എന്നാണ്. അപ്പോ അവിടെ നമ്മൾ ഒരു വ്യക്തിയെ രാമ എന്ന് വിളിക്കുന്നത് പോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിയെ വിളിക്കുന്നതിന് രാമ എന്നുള്ള ശബ്ദം തന്നെ ഉപയോഗിക്കണം. എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളെ നമ്മൾ വിളിക്കുമ്പോൾ രണ്ട് രാമശബ്ദം പ്രയോഗിക്കണം. അല്ലാതെ ഒരു രാമശബ്ദം കൊണ്ട് നമുക്ക് രണ്ടു പേരെ പറയാൻ കഴിയത്തില്ല. അടുത്തടുത്തിരിക്കുകയാണെങ്കിൽ രാമ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും, പക്ഷെ അതല്ല, നമുക്ക് ഒരു വ്യക്തിയെ കിട്ടണം. അടുത്തടുത്ത് തന്നെ രണ്ട് രാമന്മാരിരിക്കുന്നു എന്നിരിക്കട്ടെ. നമുക്ക് ഓരോ വ്യക്തിയും പ്രത്യേകം ജനിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേക രാമ രാമ എന്ന് രണ്ടുപേരെയും മുഖത്ത് നോക്കി പറയണം. ഇനി മൂന്ന് രാമന്മാരുണ്ടെങ്കിൽ മൂന്ന് രാമശബ്ദം പ്രയോഗിക്കണം. അനന്താദോഷം പ്രയോഗിക്കാം. പക്ഷെ ഇവിടെ പ്രശ്നം ഒരു രാമശബ്ദനെ ആണ് നമ്മൾ പ്രയോഗിക്കുന്നതെങ്കിൽ അവിടെ ഏകവചനം സുണ്ട്. രണ്ട് രാമന്മാരെ പ്രയോഗിച്ചാലോ അവുണ്ട്, പക്ഷെ ശബ്ദം രണ്ടില്ലേ, രാമ രാമ അല്ലേ, പ്രത്യേകം ഒന്നല്ലേ ഉള്ളൂ. രണ്ട് പേരുണ്ട്, എനിക്ക് രണ്ട് രാമശബ്ദം പ്രയോഗിക്കണം, പക്ഷെ രണ്ട് രാമ എന്ന് പറയാം, പ്രാതിപദികം രണ്ടെടുക്കാം, പക്ഷെ പ്രത്യേകം ഒന്നേ ഉള്ളൂ. മൂന്ന് രാമന്മാരെ പറഞ്ഞാലോ രാമ രാമ രാമ, പക്ഷെ പ്രത്യയം ഒന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ആദ്യം ഇവിടെ ചെയ്യുന്നത് രണ്ട് പ്രശ്നങ്ങളാണ്. രാമൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ പറയുന്നതെങ്കിൽ അവിടെ ഏത് പ്രത്യയം ഉപയോഗിക്കണം? രണ്ട് വ്യക്തികളെ പറയട്ടെ രാമ രാമ, അവിടെ ഏത് പ്രത്യയം ഉപയോഗിക്കണം? മൂന്ന് രാമന്മാരെ പറയണം രാമൻ രാമൻ രാമൻ. നമുക്ക് തോന്നുന്നു മൂന്ന് പേർക്കും കൂടി ഒരു രാമൻ പോരെയെന്ന്. പോരാ, കാരണം എന്തുകൊണ്ട്? ഓരോ ശബ്ദത്തിലൂടെയും നമുക്ക് ഓരോ രാമനെ തിരിച്ചറിയണം. ഒരു പേരിൽ തന്നെ ലോകത്ത് പലരും കാണും, പക്ഷെ അതിൽ ഓരോ വ്യക്തിയും നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഓരോ രാമൻ പേര് പ്രത്യേകം തന്നെ പറയണം. അതുപോലെ ഇവിടെ ഒരു രാമനെ കുറിച്ച് പറയാൻ, അതിനാണ് ഏകവചനം എന്ന് പറഞ്ഞത്. രണ്ട് രാമന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് രാമ രാമ എന്ന് വരുന്നിടത്തും എന്താണ് ഉപയോഗിക്കേണ്ടത്? ദ്വിവചനം. മൂന്ന് രാമനെ കുറിച്ച് പറയാനാണെങ്കിലോ രാമ രാമ രാമ, അവിടെ ബഹുവചനം പ്രയോഗിക്കണം. ഇപ്പൊ രാമശബ്ദം ഇവിടെ സൂം ഔം ജസു എന്നും നമ്മൾ പ്രയോഗിക്കുന്നില്ലെന്ന് വെച്ചോളൂ. രാമ എന്ന് മാത്രം പറഞ്ഞാലോ, രാമഹൗ എന്ന് പറയുന്നില്ല, രാമൗ എന്ന് പറയുന്നില്ല, രാമാഹ എന്ന് പറയുന്നില്ല, പാടില്ല. എന്തുകൊണ്ട്? അപദം എന്ന പ്രയുഞ്ചീത, അപദം പ്രയോഗിക്കാൻ പാടില്ല. കാരണം രാമശബ്ദം ഒരു പദമാവണമെങ്കിൽ എന്ത് വേണം? ഇസുപ്പ് വരണം. അല്ലെങ്കിൽ അത് പദമല്ല. വ്യവഹാരത്തിൽ ശിഷ്ടന്മാരങ്ങനെ പ്രയോഗിക്കത്തില്ല. ഇപ്പം ഭവതി എന്ന് പറയുന്നതിന് ഭൂ എന്ന് പറഞ്ഞാൽ മതിയോ? എന്തുകൊണ്ട്? പാടില്ല, അത് പദമല്ല. പഠതി, എനിക്ക് പഠ് എന്ന് പറഞ്ഞാലും മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ പഠന പറയുന്നതെന്ന് പറഞ്ഞാൽ പാടില്ല. എന്തുകൊണ്ട്? അത് പദമല്ല. അപ്പോൾ അത് ഭാഷ പ്രയോഗിക്കുന്ന ശിഷ്ടന്മാരുടെ ഒരു നിയമമാണ്. എന്താണ്? അപദം ന പ്രയുഞ്ചീത കേവല പ്രകൃതി ന പ്രയുക്തവ്യ ന കേവല പ്രത്യേക. നമ്മൾ ഭാഷാ വ്യവഹാരത്തിൽ കേവലമായ പ്രകൃതിയെ പ്രയോഗിക്കാൻ പാടില്ല. കേവല രാമ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. ന കേവല പ്രത്യേക, രാമഹ എന്ന് പറയുന്നതിന് വേറെ സു എന്ന് പറഞ്ഞാൽ പോരാ. രാമു എന്ന് പറയുന്നതിന് വേറെ ഔ എന്ന് പറഞ്ഞു. പ്രയുഞ്ചീത പ്രയുഞ്ചീത പ്രയുഞ്ചീത. പിന്നെ അവിടെ ഒരു യാ വേണ്ട, പ്രയുഞ്ചീത. ആ അതെ തന്നെ, പ്രയുഞ്ചീത. അതാണ് അപദം പ്രയുഞ്ചീത. പദം അപദം, പദമല്ലാത്തതിനെ വ്യവഹാരത്തിൽ, വ്യവഹാരം എന്ന് പറയുന്നതാണ് നമ്മുടെ ശബ്ദപ്രയോഗം. സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും അതിനെയാണ് പറയുന്നത്. പഴയകാലത്ത് എഴുത്തില്ലായിരുന്നു സംഭാഷണം, അതിനാണ് വ്യവഹാരം എന്ന് പറയുന്നത്. അപ്പൊ പദമേ പ്രയോഗിക്കാവൂ, അപദം പ്രയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് കേവല രാമ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. അതിനെ തന്നെ വിശദീകരിച്ച് പറയുന്നതാണ് രണ്ടാമത് പറഞ്ഞ എന്താണ് എന്ന കേവല പ്രകൃതി പ്രയുക്തവ്യ. കേവലയായ പ്രകൃതിയെ പ്രയോഗിക്കരുത്. പ്രകൃതി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാമ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. എന്ന കേവല പ്രത്യേക, വെറും പ്രത്യേകത്തെ എടുത്ത് പ്രയോഗിക്കരുത്. ഇതെല്ലാം ചേർത്ത് അതിനെ ഒരു പദമാക്കി പ്രയോഗിക്കാവൂ. എന്നാ കേവല പുല്ലിംഗം പ്രത്യേക ശബ്ദം. അതുകൊണ്ട് നമുക്ക് രാമശബ്ദം രാമ എന്ന് പറഞ്ഞാലും നമുക്ക് കാര്യം മനസ്സിലാവും. പക്ഷേ നിയമം എന്താണ്? അബദ്ധം പ്രയോഗിക്കാൻ പാടില്ല, അതുകൊണ്ട് പ്രത്യയങ്ങളെ ചേർത്തേ പ്രയോഗിക്കാവൂ. ഒരു രാമനെ കുറിച്ച് പറയുമ്പോൾ ഏകവചനത്തെ പ്രയോഗിക്കണം. ഏകവചനം എന്ന് പറയുന്ന ഏതാണ്? സു രാമഹല്ല. നമ്മൾ വ്യാകരണത്തിൽ ഏകവചനം എന്ന് പറഞ്ഞാൽ സു, സാധാരണ ഭാഷയിൽ ഏകവചനം എന്ന് പറഞ്ഞാൽ എന്താണ്? രാമ. വ്യത്യാസം മനസ്സിലാവും. ആ നിയമം ഉള്ളത് കൊണ്ട് എന്താണ് ആ കാര്യം ഇവിടെ പറയണ. ഏക ഒരു രാമനെ കുറിച്ച് പറയാൻ ഏകവചനം, രണ്ട് രാമനെ കുറിച്ച് പറയാൻ ദ്വിവചനം. ഇവിടെ ദ്വിവചനം എന്ന് പറയുന്നത് ഏതാണ്? ഔ, ഔട്ട്, ഭ്യാം, ഭ്യാം, ഭ്യാം, ഓസ്, ഓസ്, അങ്ങനെ. അതാണ് അടുത്ത് പറയുന്നത് ദ്വി ഏകയോർ ദ്വിവചന ഏകവചനേ. ദ്വി ഏകയോഹോ, അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദ്വിത്വേകത്യോ രേതേസ്ഥ സൂത്രത്തിൽ ദ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദ്വിത്വം. ഏക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഏകത്വം. അതാണ് വൃത്തിയിൽ എഴുതിയത് ദ്വിത്വേകത്യോഹോ. ഏതേസ്ഥ, ഏതെന്ന് വെച്ചാൽ ദ്വിവചന ഏകവചനേ. ദ്വിവചന ഏകവചനേ എന്ന് പറയുന്ന ഏത് വിഭക്തി എന്താണ്? പ്രഥമ, പ്രഥമ ദ്വിവചനം. അല്ലെങ്കിൽ നംസലിംഗമുണ്ട്, ജ്ഞാനം, ജ്ഞാനേ, ജ്ഞാനാനി. വചനത്തിന് നംസലിംഗമായതുകൊണ്ട് ദ്വിവചനേകവചനം, ദ്വിവചനേകവചനേ, ദ്വിവചനം ച, ഏകവചനം ച, ദ്വിവചനേകവചനേ. ഇതരേതര യോഗ ദ്വന്ദ്വത്തിൽ ദ്വിവചനമായിട്ട് പ്രയോഗിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ പറഞ്ഞു ഏതേ. ഏതേ എന്ന് പറയുന്നതിന്റെ രൂപങ്ങൾ എങ്ങനെയാണ്? ഏതാനി ഏതേ ദ്വിവചനമാണ്. ഇവിടെ ദ്വി എന്ന് പറയുന്നതിന് ദ്വിത്വം എന്ന്, ഏകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകത്വം എന്ന് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു? നമ്മൾ തർക്കത്തിൽ പഠിച്ചാണ്, ചർച്ച ചെയ്തതാണ്. കുറച്ച് പറയണം. ദോ ബാലകൗ, ഏകഹ ബാലഹ എന്ന് പറയുന്നു. ഏകഹ ബാല എന്ന് പറഞ്ഞാൽ അവിടെ ഏകശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? എന്താണ് അർത്ഥം? ശരിയാണ്, ബാലന്മാരുടെ വിശേഷണമാണ് ഏകത എന്ന് പറഞ്ഞു. അപ്പൊ ഏകശബ്ദത്തിന്റെ അർത്ഥം എന്തായി? ഏകശബ്ദം എന്ന് പറയുന്നത് ബാലന്മാരുടെ ബാലന്റെ വിശേഷണമാണ്. അപ്പൊ ഏകശബ്ദത്തിന്റെ അർത്ഥം എന്തായി? എന്താണ് ബാലൻ? ഏകശബ്ദം എന്ന് പറയുന്നത് എന്താണ്? ഏകത്വം എന്നുള്ള സംഖ്യ കൊണ്ട് സൂചിപ്പിക്കുന്ന വ്യക്തിയാണ് ഏകഹ എന്ന് പറഞ്ഞു. അതിനെ ഇവിടെ പറയും എന്താണ്? സംഖ്യേയം എന്ന് പറയും. സംഖ്യ വേറെ, സംഖ്യേയം വേറെ. തർക്കത്തിലും നമ്മളത് പഠിക്കും. സംഖ്യ എന്ന് പറയുന്ന ഒരു ഗുണമാണ്, രൂപരസഗന്ധസ്പർശ സംഖ്യ, അത് ഗുണമാണ്. സംഖ്യ കാണിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന ഏകഹ എന്നല്ല, വിനയോ എന്താ പറയുന്നത്? ഏകത്വം. സംഖ്യ എന്ന് പറയുന്നത് ഏകത്വം. ആ സംഖ്യയോണ്ട് ഏതിനാണോ പരിച്ഛേദിക്കുന്നത്, വിവച്ഛേദിക്കുന്നത്, വേർതിരിച്ച് നമ്മൾ കാണിച്ചു തരുന്നതിനെ സംഖ്യേയം എന്ന് പറയും. അപ്പോൾ തർക്കത്തിനനുസരിച്ചാണെങ്കിൽ സംഖ്യ എന്ന് പറയുന്ന ഒരു ഗുണമാണെങ്കിൽ സംഖ്യേയമായിരിക്കുന്ന ദ്രവ്യമാണ്. ദ്രവ്യത്തിലാണല്ലോ ഗുണമിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബാലൻ എന്ന് പറയുന്ന ദ്രവ്യത്തെ കാണിക്കാൻ വേണ്ടി ഏകത്വം എന്ന് പറയുന്ന സംഖ്യയെ പറയും. ബാലൻ ഏകനാണ്. പക്ഷെ ബാലൻ എന്തുണ്ട്? ഏകത്വമുണ്ട്. ഇത് വേർതിരിച്ച് മനസ്സിലാക്കണം. ബാലൻ എന്ന് പറയുന്ന അവിടെ സംഖ്യയാണോ സംഖ്യേയമാണോ? സംഖ്യേയം. സംഖ്യേയമായിരിക്കുന്ന ബാലനിൽ ഇരിക്കുന്ന സംഖ്യ ഏതാണ്? അതുപോലെ ദൗ ബാലൗ എന്ന് പറയണം. അവിടെ ബാലൻ എന്ന് പറയുന്ന എന്താണ്? ദൗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബാലന്മാർ. അപ്പൊ അവിടെ ദൗ എന്താണ്? സംഖ്യേയം. അതെയല്ലേ, രണ്ടു തന്നെയാണ്. ദൗ എന്ന് പറയുന്നത് സംഖ്യേയമായ ആ ബാലന്മാരെ കാണിക്കുന്നു. അവരാണ് സംഖ്യങ്ങളായിരിക്കുന്നതാണ് അർത്ഥം. ദ്രവ്യം വിംശത്യാദു സദാ ഏകത്വേ സംഖ്യ സംഖ്യയെ സംഖ്യയോ നമ്മളത് കൃദന്തത്തിൽ പഠിക്കും. അവരെ വശമാണ്. അപ്പോൾ അത് പിന്നീട് നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഇത്രയും മാത്രം, ഇവിടെ ആവശ്യമുള്ള മാത്രം മനസ്സിലാക്കുക. ഏകഹ എന്ന് പറഞ്ഞാൽ അത് സംഖ്യയത്തെ സൂചിപ്പിക്കുന്നു. ഏകയുടെ അർത്ഥം സംഖ്യേയമാണ്, അവിടെ ബാലനാണ്. ഏകത്വം എന്ന് പറഞ്ഞാൽ സംഖ്യേയമായ ആ വസ്തുവിലിരിക്കുന്ന സംഖ്യയാണ്. അതുപോലെ ദ്വിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യേയമായ ദ്രവ്യത്തിലിരിക്കുന്ന സംഖ്യയാണ്. തർക്കത്തിൽ അതിനെ ഗുണമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ സൂത്രത്തിൽ ദ്വി എന്ന് പറഞ്ഞത് സംഖ്യയെ ഉദ്ദേശിച്ചിട്ടാണോ അതോ സംഖ്യയത്തെ ഉദ്ദേശിച്ചിട്ടാണോ? സംഖ്യ. അപ്പോൾ ദ്വി എന്നല്ല പറയേണ്ടിയിരുന്നത്, എങ്ങനെ? ദ്വിത്വം എന്നാണ്. അതുപോലെ ഏക എന്ന് പറഞ്ഞത് സൂത്രത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് സൂത്രകാരൻ? സംഖ്യയാണ്. അപ്പോൾ എങ്ങനെ പറയണമായിരുന്നു? അടുത്ത് ഏകത്വം എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ എന്താണോ ഏകത്വ സംഖ്യയെ കാണിക്കുന്നതിന് ഏകവചനവും, ഏകവചനം ഇവിടെ ഏതാണ്? സോ. ദ്വിത്വ സംഖ്യയെ കാണിക്കുന്നതിന് ഏതാണ്? അവും പ്രയോഗിക്കണമെന്നാണ് സൂത്രകാരൻ ഉദ്ദേശിച്ചത്. പക്ഷെ സൂത്രത്തിൽ എങ്ങനെ എഴുതി? ദ്വേകയോഹോ. ഇങ്ങനെയുള്ള ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ സൂത്രകാരോടുക്കും. ദ്വി ഏകയോഹോ എന്ന് പറയുന്ന പ്രയോഗം തന്നെ തെറ്റാണ്. ദ്വിയേകയോഹോ എന്താണ് അവിടുത്തെ തെറ്റ്? അത് തന്നെ. ദ്വി ഏകമാകുമ്പോൾ എത്രയായി? മൂന്നാകുമ്പോൾ ഏത് വചനം ഉപയോഗിക്കണം? ബഹുവൻ ഉപയോഗിക്കണം. ഇവിടെ ഏകവൻ ഉപയോഗിച്ചു, അല്ല ദിവൻ ഉപയോഗിച്ചു. ദ്വിയേകയോഹോ ദിവൻ ഉപയോഗിച്ചു. അപ്പം ദിവന ഉപയോഗിച്ചതുകൊണ്ട് വ്യാഖ്യാതാവ് പറയുന്നത് അവിടെ സൂത്രകാരന് തെറ്റിയൊന്നുമല്ല. ദി എന്ന് പറയുന്നതുകൊണ്ട് ദ്വിത്വത്തെ എടുത്തു, ഏകമെന്ന് പറയുന്നതുകൊണ്ട് ഏകത്വത്തെ എടുത്തു. അപ്പം എത്ര എണ്ണമായി? രണ്ട് സംഖ്യ. അപ്പോൾ ദിവന ഉപയോഗിച്ചു. അങ്ങനെ ആണ് അത് വ്യാഖ്യാനിച്ച്. ഏത് പിശകു വന്നാലും ഞങ്ങൾ ശരിയാക്കും, തെറ്റൊരിക്കലും സമ്മതിച്ചു തരത്തില്ല. പിന്നെ എന്തിനാ വ്യാഖ്യാനം? അണുദ്വേകയോഹോ എന്ന് പറയുന്നതിന് വ്യാഖ്യാതാവ് എന്ത് പറഞ്ഞു? ദ്വിത്വേകത്വയോഹോ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വിത്വത്തിന്റെ വിവക്ഷയിൽ എന്ന് വെച്ചാൽ രാമ രാമ എന്ന് രണ്ട് രാമന്മാരെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തുവരും? അവിടെ ദ്വിവചനം വരും. രാമ എന്ന് ഒരു വ്യക്തിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ എന്തുവരും? ഏകവചനം വരും. അപ്പൊ ദിവോചന ഏകവചനമാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ് സ്വവും അവവും എവിടെ വരും? പ്രാതിപതികത്തിന്റെ പരത്തിൽ. എങ്ങനെ മനസ്സിലായി? ജ്ഞാപ്രാതിപതിക പ്രത്യേക പരസ്ഥ, ഇതെല്ലാം അതിനോട് ബന്ധിപ്പിച്ച് വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഈ സൂത്രത്തിന്റെ അർത്ഥം എന്താണോ? ദ്വിത്വത്തിന്റെ വിവക്ഷയിൽ ദിവചനവും ദിവചന പ്രത്യയവും എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കണം. ഏകത്വത്തിന്റെ വിവക്ഷയിൽ ഏകവചന പ്രത്യയവും പ്രാതിപതികത്തിന്റെ പരത്തിൽ വരും. ഇത് മനസ്സിലായാൽ പിന്നെ ബഹുജനത്തെ മനസ്സിലാക്കാം. ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ത് നമുക്ക് മനസ്സിലാക്കാം? രാമശബ്ദത്തിന്റെ പരത്തിൽ ഇപ്പൊ ആദ്യം നോക്കേണ്ടത് രാമഹയാണ്. ഞാൻ എപ്പോഴും ആദ്യം പറഞ്ഞ കാര്യം ഓർമ്മയിരിക്കണം. എന്താണ് ആ ലക്ഷ്യമായ രൂപം? നമ്മുടെ മനസ്സിരിക്കണം. പ്രഥമ ഏകോചന രൂപമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ രാമഹ എന്നിരിക്കുന്നു. രാമശബ്ദം, ഒരു രാമനെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു രാമനെ ഉള്ളൂ, അവനെ നമുക്ക് രാമൻ എന്ന് വ്യവഹരിക്കണം. അപ്പൊ രാമശബ്ദത്തിന്റെ പരത്തിൽ രാമൻ ഒരാളായതുകൊണ്ട് ഏകോചന പ്രത്യയമായ സു പരത്തിൽ വരും. അപ്പൊ രാമ സു അങ്ങനെ വരുന്നു. അപ്പോ അസു അതിനോടങ്ങ് ചേരും. അപ്പോ രാമ സു എന്ന് വന്നു. ഉകാരത്തിന് ഇസഞ്ഞ് വരുന്നു. ഏ സൂത്രപ്രകാരം? ഉപദേശ അനുനാസിക ഇത്ത് അനുനാസികമാണ്. ഉകാരം സ്വരവുമാണ്, അച്ചുമാണ്. അച്ഛന്ന് പറയുന്ന സ്വപ്നയെ സൂത്രപ്രകാരം വരും. ആതിരന്തീന സഹേത മുഖ സൂവിലെ ഉകാരത്തിന് തന്നെ ഏതൊക്കെ സ്വപ്നയാണ് വന്നത്? സൂല ഉകാരത്തിന് അച്ഛന്നൊരു സ്വപ്നമാണ്. സൂവിന്റെ കാര്യം പോട്ടെ, പണിനി എങ്ങനെയാണ് ഇതിനെല്ലാത്തിനെയും കൂടെ ഒരു മാല പോലെ ഇങ്ങനെ കോർത്ത് കൊടുത്ത് കൊണ്ടുപോകുന്നുള്ള ഇത്രമാത്രം ഓർമ്മയിലിരിക്കണം. ഇനി അച്ഛന്ന് പറയുന്ന സ്വപ്ന സൂവിന് പറഞ്ഞ പിന്നെ എന്തെല്ലാം അറിഞ്ഞിരിക്കുന്നു? അക്ഷരസമാമനായങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ആദ്യം പ്രയോഗിക്കുന്ന അറിയണം, എല്ലാം അറിയുന്നു. അതിന് എന്തായാലും അത് അച്ചാണ്, അത് അനുനാസികമാണെന്ന് എങ്ങനെ അറിഞ്ഞു? പ്രതിജ്ഞ അനുനാസിക്കുക പാണിനിയാക അനുനാസികമാണെന്ന് അറിഞ്ഞു. ശരി, അതറിഞ്ഞാൽ മതിയോ? പിന്നെ അതിനെന്ത് ചെയ്യണം? തസ്യ ലോകഹ, ലോകം വരുന്നു. എന്തുകൊണ്ടവിടെ ഹലന്തിയും പ്രവർത്തിക്കാത്തത്? ഹല്ലില്ലേ, സൂല് ഹല്ലില്ലേ, ഉകാരത്തിൽ പ്രവർത്തിക്കണ്ട, സകാരത്തിന് പ്രവർത്തിച്ചോളി. അത് അന്ത്യത്തിലല്ല. അപ്പൊ ഉകാരം എന്ത് ചെയ്തു? ഉകാരത്തിന് ഇസഞ്ഞു തസ്യലോക ലോപിച്ചു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? രാമസ്. ഇപ്പൊ സ് അന്ത്യത്തിലാണോ? ആണോ? അപ്പൊ പിന്നെ അവിടെ ഹലന്ത്യം വരാമല്ലോ. എന്താ വരാത്തത്? ആ, അത് ഉപദേശത്തിൽ എന്തായിരിക്കണം? ഉപദേശം അല്ലേ അത്? ആദ്യ വിചാരണമല്ലേ? ഉപദേശമല്ലേ അത്? സൂ എന്ന് പറയുന്ന ഉപദേശമല്ലെന്നാ പറയുന്നത്. ഏതൊക്കെയാണ് ഉപദേശങ്ങൾ? ധാതു പ്രാതിപതിക നിപാത പ്രത്യാഹാര പ്രത്യയ ആദേശ ആഗമാന. ഈ സൂ എന്ന് പറയുന്ന പ്രത്യയമാണോ? പിന്നെ ഉപദേശമല്ലെന്നാലും പറഞ്ഞു. അതാണ് ആദ്യ ഉച്ചാരണം എന്ന് പറഞ്ഞത്. ആദ്യന്മാരുടെ ഉച്ചാരണം അതുപോലെ എടുക്കണം. എങ്ങനെയാ ഉച്ചരിച്ചത്? സുഖന്നാ സുഖന്നോ? അതിന്റെ അന്ത്യത്തിൽ എന്നാ പറഞ്ഞത്? അത് പോയില്ലേ? പിന്നെ ശേഷിക്കുന്ന എന്താണ്? സ്. അതിനെ നമുക്ക് ഉപദേശം ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെയല്ലല്ലോ ഉച്ചരിച്ചത്. അതുകൊണ്ട് അതിന് ഹലന്തിയും എന്നുള്ള സൂത്രപ്പാറ. അതൊക്കെ പണിക്ക് വളരെ ശ്രദ്ധയുണ്ട്, നമ്മളെ പോലെ അല്ല. എല്ലാം ആലോചിച്ച് ചിന്തിച്ചൊക്കെ ആചരിക്കും. അനസ ഇച്ഛഞ്ഞു വരുന്നില്ല, ലോപിക്കുന്നില്ല. രാമസ എന്നിരിക്കുമ്പോ ഇത് സകാരത്തിനിവിടെ അവസാനം എന്ന് പറയുന്ന സ്വപ്ന വിധിക്കുകയാണ്. രാമസ് എന്ന് പറയുന്നതിൽ അവസാനം ഏതാണോ? സ്. അതിപ്പം സ്വപ്ന വിധിക്കേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നമുക്കറിയാമല്ലോ. പിന്നെ എന്തിനാ സ്വപ്നം വിധിച്ചത്? എന്താണോ രാമസു എന്ന് പറയുന്നത് അവസാനമാണെന്ന് നമുക്കറിയാം, പിന്നെ എന്തിനാ സ്വപ്ന? അവസാനമാണെന്ന് നമുക്കറിയാമല്ലോ, ഇവിടെ അവസാന സ്വപ്ന വിധിക്കുകയാണ്. അതെന്തിനാ ചോദിക്കുന്നു? പദത്തിന്റെ കാര്യം പറയുന്നില്ല, ഇവിടെ അവസാന സ്വപ്ന വിധിക്കുന്നു. കുറച്ചുകൂടെ ഒന്ന് ഉറച്ച് പറഞ്ഞേ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നൊന്ന് പറയാൻ പറയും. പറയുന്നത് ശരിയാണോ എന്നറിയണ്ടേ? സ്വപ്ന അത് തന്നെയാണ്. സ്വപ്നയെ ആശ്രയിച്ചിട്ടാണ് വ്യവഹാരങ്ങൾ നടക്കുന്നത്. നമ്മൾക്കറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ വ്യാകരണത്തിന്റെ ആവശ്യമുണ്ടെന്ന്, വ്യാകരണത്തിന്റെ ആവശ്യമുണ്ടല്ലോ. അപ്പൊ സ്വപ്ന നമുക്ക് എല്ലായിടത്തും ആവശ്യമുണ്ട്. ആ സ്വപ്നയെ ആശ്രയിച്ചിട്ടാണ് ഓരോരോ വിധികൾ വരുന്നത്. ഖരവസാനയോർ വിസർജനീയ, അവിടെ സ്വപ്നയില്ലേ അവസാനം. അപ്പോ അതുകൊണ്ട് അങ്ങനെയുള്ള ആ സ്വപ്നയെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്ന വിരാമോ അവസാനം വർണ്ണാനാം അഭാവോ അവസാന സ്വപ്ന സ്യാത്. നമ്മൾ വായിക്കുമ്പം തന്നെ ഞാൻ വായിക്കുന്നത് തെറ്റാണ്. അങ്ങനെ വർണ്ണാനാം അഭാവോ അവിടെ നിർത്താൻ പാടില്ല, നിർത്തി അങ്ങനെ വായിക്കണം അഭാവ. പക്ഷെ അത് എഴുതിയിരിക്കുന്ന പോലെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ വായിക്കുന്നു എന്നേ ഉള്ളൂ. ശരിക്കും ആ വായന ശരിയല്ല. വർണ്ണാനാം അഭാവോ അവസാന സ്വപ്ന, അങ്ങനെ വായിക്കാവും. പറയുന്നു വിരാമത്തിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത് വർണ്ണാനാം അഭാവ എന്ന്. വിരാമം എന്ന് പറയുന്നതിന്റെ വിത്പത്തി രണ്ടു തരത്തിൽ പറയുന്നു. വിരമണം വിരാമ, വിരമിക്കൽ വിരാമം എന്നുവെച്ചാൽ ഇവിടെ വിരമിക്കുക എന്ന് പറഞ്ഞാൽ എന്തിൽ നിന്നാണ് വിരമിക്കുന്നത്? ഉച്ചാരണത്തിൽ. ശരി, ഉച്ചാരണത്തിൽ നിന്ന് വിരമിക്കുന്നു. അങ്ങനെ വിരമിച്ചാൽ അതിനെന്താണ് പേര്? അവസാനം. ഇനി വിരമിക്കുന്ന എപ്പോഴാണ് നോക്കുക? രാമഹ രാമാഹ വിസർഗം വരെ ഉച്ചരിച്ച് വിരമിച്ചു. അങ്ങനെ വിരമിച്ചാൽ എന്ന് വെച്ചാൽ ഉച്ചാരണത്തിന്റെ ഉച്ചാരണത്തെ അവസാനിപ്പിച്ചാൽ പിന്നെ എന്താ ശേഷിക്കുന്നത്? അഭാവം. അതിനാണ് അവസാന സ്വപ്ന. മനസ്സിലായല്ലേ? വിരമണം വിരാമഹ എന്ന് പറഞ്ഞാൽ ഉച്ചാരണ അഭാവമാവും. അപ്പോ ഇപ്പോ ഇവിടെ രാമ സുന്നിരിക്കുന്നു. വിരമണം വിരാമഹ ഉച്ചാരണത്തിന്റെ അഭാവമാണ് വിരാമം എന്ന് പറഞ്ഞാൽ, വിരാമം എന്ന് പറയുന്ന അതിനാണ് കൊടുക്കുന്ന അവസാനം എന്ന് പറയുന്ന സ്വപ്ന വിരാമത്തിന് കൊടുക്കുകയാണ്. വിരാമം എന്ന് പറയുന്നതിന്റെ സ്വപ്നയാണെന്ത്? അവസാനം. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. വിരാമത്തിന് ഞാൻ അർത്ഥം പറയുന്നു വിരമണം എന്ന് പറഞ്ഞാൽ ഉച്ചാരണ അഭാവം. അപ്പൊ ആ ഉച്ചാരണ അഭാവത്തിനാണ് അവസാനം എന്ന് പറയുന്നത് സ്വപ്ന. അപ്പൊ രാമസ് എന്നിരിക്കുമ്പോൾ ഇവിടെ അവസാനം എന്ന് പറയുന്ന സ്വപ്ന ഏതിനാണ് വരുന്നത്? അഭാവത്തിന്. അതായത് രാമസ് എന്ന് ഉച്ചരിച്ചതിന് ശേഷം പിന്നെ ഒന്നും ഉച്ചരിക്കുന്നില്ലല്ലോ, അതിനാണ് അവസാനം എന്നുള്ള സ്വപ്ന. മനസ്സിലായോ? എന്തുകൊണ്ട് വിരാമം എന്നുള്ളതിന് ഉച്ചാരണ അഭാവം എന്നർത്ഥം എടുത്തു കഴിഞ്ഞു. വിരമണം എന്ന് പറയുമ്പോൾ അവിടെ ഭാവാർത്ഥത്തിൽ ഖഞ്ഞി പ്രത്യയം വന്നിരിക്കുകയാണ്. ആണ് വിരമണം വിരാമഹ, വിരമണം ഉച്ചാരണ അഭാവം, രാമസ് സ് എന്ന് ഉച്ചരിക്കുമ്പോൾ അവിടെ ഉച്ചാരണ അഭാവം ഉണ്ടോ? രാമസ് എന്ന് ഉച്ചരിക്കുമ്പോൾ ഉച്ചാരണ അഭാവം ഉണ്ടോ? മറിച്ച് എന്തുണ്ട്? ഉച്ചാരണമുണ്ട്. അപ്പൊ അത് അഭാവം ആവുമോ? അതിനവസാന സംജ്ഞ വരുമോ? അപ്പൊ അവസാന സംജ്ഞ ഏതിനാ വരുന്നത്? നമ്മൾ ഉച്ചരിക്കാതിരിക്കുമ്പോ. രാമസ് എന്ന് ഉച്ചരിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്താണോ അതിനാണ് ഉച്ചാരണ അഭാവം എന്ന് പറയുന്നത്, അതാണ് അവസാനം. ഇനി ഖരവസാനയോ വിസർജനീയ നോക്കുക, ഖരി ഖരുപരമിരിക്കുമ്പോൾ അവസാനേ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അവസാനം പരത്തിലിരിക്കുമ്പോ എന്തിനു വരും? സകാരത്തിന് വിസർഗം, രേവസ്യ വിസർഗ, സകാരത്തിന്റെ എഴുത്തം വരും, ആ ഋത്വത്തിന് വിസർഗം വരും. ഇപ്പോ അവസാനം പരമായിരിക്കുമ്പോ ശരിയായോ? ശ്രദ്ധിച്ചു മനസ്സിലാകും. വിരാമം എന്ന് പറയുന്നത് കൊണ്ട് ഉച്ചാരണത്തിന്റെ അഭാവം എന്ന് പറയും. ഞാൻ ഉച്ചരിക്കുന്ന ഒരു വർണ്ണത്തിന് അവസാന സംജ്ഞ കിട്ടത്തില്ല. എന്തുകൊണ്ട്? രാമസ് നമ്മൾ ഉച്ചരിക്കുന്ന സ്ന് അവസാനം എന്ന് പറയുന്ന സംജ്ഞ കിട്ടത്തില്ല. ഉച്ചരിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ശൂന്യത, ഒരു ഉച്ചാരണം ഇല്ലാതിരിക്കുന്നു, അതിനാണ് അവസാന സംജ്ഞ വരുന്നത്. ഇപ്പോ ഖരവസാന വിസർജനീയ എന്ന് പറഞ്ഞാൽ എന്താണോ, ഒരു വർണ്ണത്തെ ഉച്ചരിച്ചിട്ട് പിന്നീട് ഉച്ചരിക്കാതിരിക്കുന്നു, അങ്ങനെ വരുമ്പോ ആ ഉച്ചരിച്ച്, പക്ഷെ നമ്മൾ ഭാഷയിൽ പറയുമ്പോൾ എന്ത് പറയും? അവസാനമായി ഉച്ചരിച്ചാന്ന് പറയും അല്ലേ. പക്ഷെ അവസാനം എന്ന് പറയുന്നതല്ല പാണിന് സംജ്ഞയായി പറയുന്നു. നമ്മൾ സാധാരണ പറയുമ്പോൾ എന്ത് പറയും? അവസാനമായി ഉച്ചരിച്ച വർണ്ണം, അതിനാണോ അവിടെ അവസാന സംജ്ഞ? പിന്നെ നമ്മൾ അവസാനമായി ഉച്ചരിച്ചെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അത് ലൗകിക ഭാഷയിൽ പറയുന്നു വ്യാകരണം, അതാണ് സംജ്ഞയുടെ പ്രത്യേകത. നമ്മുടെ വ്യവഹാര ഭാഷയിൽ പറയുന്നു എന്താണ്? അവസാനമായി ഉച്ചരിച്ച വർണ്ണം. പക്ഷെ ആ വർണ്ണത്തിന് അവസാനം എന്ന് പറയാൻ പറ്റുമോ? പാണിനി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അവസാനം ഏതാണ്? ഉച്ചരിച്ചതിന് ശേഷം ഉച്ചരിക്കാതിരിക്കല്ല, അതാണ് അവസാനം. ഖരി അവസാനേ ഏത് വിഭക്തി പറഞ്ഞിരിക്കുന്നു? അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? അവസാനം പരമിരിക്കണം. ഏതിന്റെ പരമിരിക്കണം? അവസാനമായി ഉച്ചരിച്ച വർണ്ണത്തിന്റെ പരത്തിൽ എന്തിരിക്കണം? അവസാനമിരിക്കണം. അതെങ്ങനെയെന്ന് സംശയിക്കരുത്. അവസാനമായി ഉച്ചരിച്ച വർണ്ണത്തിന്റെ പരത്തിൽ എന്തിരിക്കണം? അവസാനമിരിക്കണം. അവിടെ ഇപ്പൊ അവസാനമിരിക്കുന്ന എന്തായിരിക്കും? വെറും ശൂന്യത എന്ന് പറഞ്ഞാൽ, നമ്മുടെ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഒരു വർണ്ണത്തെ അവസാനമായി ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് സ്വപ്നം വരും? ഒരു വർണ്ണത്തെ അവസാനമായി ഉച്ചരിച്ചു കഴിഞ്ഞാൽ എന്ത് സ്വപ്നം വരും? വരൂ, വരില്ല എന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. ഒരു വർണ്ണത്തെ അവസാനമായി ഉച്ചരിച്ചു കഴിഞ്ഞാൽ അതിന് വിരാമസ്വപ്ന, പിന്നെ ഏതിനു വരും? അതിനുശേഷം ഉച്ചാരണ അഭാവത്തിന് വിരാമസ്വപ്ന വരൂ. മനസ്സിലായോ? രാമസ് എന്ന് ഉച്ചരിച്ചപ്പോ രാമസിലെ സകാരത്തെ അവസാനമായി ഉച്ചരിച്ചു. ആ രാമസിലെ സകാരത്തിന് അവസാനം എന്ന് പറയുന്ന സ്വപ്ന വരില്ല. ഇത് വ്യക്തമായി ഉറപ്പിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ ഒരർത്ഥമുണ്ട്? വിരാമം എന്ന് പറഞ്ഞാൽ വിരമണം. അങ്ങനെ ഈ ഒരു അർത്ഥം കൊടുത്താൽ എന്താ പ്രയോജനം വരുന്നത്? ഖരവസാനയോഹോ ഖരി അവസാനിച്ച് അവസാനം പരമിരിക്കുമ്പോൾ പൂർവർണ്ണത്തിന് സകാരത്തിന് ഒരുത്വം വരും, അവിടെ ശരിയാകും. അവിടെ അവസാനം പരമുണ്ട്. ഇനി നമ്മൾ സാധാരണ പറയുന്ന അവസാനമായിട്ട് യോജിച്ചു വരുന്ന അർത്ഥമാണ് അടുത്ത് പറയാൻ പോകുന്നത്. എന്താണ്? വിരമ്യതേ അസ്മിൻ നിധി വിരാമ, വിരമ്യതേ അസ്മിൻ നിധി വിരാമ, അസ്മിൻ വിരമ്യതേ ഇതിൽ അവസാനിക്കുന്നു. രാമസ് എന്ന് ഉച്ചരിക്കുമ്പോൾ ഏതിൽ അവസാനിക്കുന്നു ഉച്ചാരണം? സ്. അപ്പൊ വിരമ്യതേ അസ്മിൻ നിധി വിരാമ എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ വിരാമം എന്ന് പറയുന്ന ഏതായി? അപ്പൊ അവസാന സംജ്ഞ ഏതിനായി? സ് ആയി. അപ്പോ അവസാനം നമ്മുടെ വ്യവഹാര ഭാഷയിലും വ്യാകരണത്തിന്റെ സ്വപ്ന അനുസരിച്ച് രണ്ടനുസരിച്ചും ഇവിടെ അവസാനം ഏതായി? സ്. ഇതാണ് വ്യാഖ്യാനതാക്കളുടെ കൗശലം എന്ന് പറയുന്നത്. വ്യാഖ്യാനിച്ച് എങ്ങനെ വേണോ അർത്ഥത്തെ മാറ്റിമറിക്കാം. ഇപ്പൊ വിരാമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏതിന് വരുന്നു? വിരമ്യതേ അസ്മിൻ, ഏതൊന്ന് ണോ നമ്മുടെ ഉച്ചാരണത്തെ നമ്മൾ അവസാനിപ്പിക്കുന്നത്, ഏതൊരു വർണ്ണത്തിലാണോ ആ വർണ്ണത്തിന് അവസാന സജ്ഞ. രാമസ് എന്ന് നമ്മൾ ഉച്ചരിച്ചപ്പോൾ ആ സകാരത്തിൽ നമ്മുടെ ഉച്ചാരണത്തെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സകാരത്തെ ഉച്ചരിച്ചിട്ട് പിന്നീടൊന്നും ഉച്ചരിച്ചില്ല, അതുകൊണ്ട് അവസാനമായി വന്ന ആ സകാരത്തിൽ നിന്ന് സജ്ഞയുണ്ട്, അവസാന സജ്ഞ. ഇപ്പൊ ഖരവസാനയോ വിസർജനയുടെ അർത്ഥം എന്താകും? സകാരത്തിന്റെ പരത്തിൽ അല്ല, രേഖത്തിന്റെ പരത്തിൽ ഖരിക്കുമ്പോഴും പിന്നെ രേഖത്തിന് പരത്തിൽ അവസാനം ഇരിക്കുമ്പോഴെന്ന് പറയാൻ പറ്റുമോ? പിന്നെയോ രേഖം അവസാനമായി വരുമ്പോഴും അവസാനേ. എന്റെ അർത്ഥം എന്തായി മാറി? രേഖം അവസാനമായി വരുമ്പോൾ അവസാന രേഖത്തിൽ. എന്തുകൊണ്ട്? അവിടെ രേഖം തന്നെ അവസാനമാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് ഏതർത്ഥം വേണമെങ്കിലും എടുക്കാം. വിരമണം വിരാമം എന്നെടുത്താലും സൂത്രം പ്രവർത്തിക്കും. ഇതേ സൂത്രത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇവിടെ ഇപ്പം അത് തന്നെ വിരാമ അവസാനം എന്ന് പറയുന്ന അവസാന സ്വപ്നം ഇരിക്കുന്ന ഏ സൂത്രത്തിന് വേണ്ടിയിട്ടാണ്? ഖരവസാനയോർ വിസർജനീയ ആണല്ലോ. ഖരസ അവസാനയോർ വിസർജന നമ്മൾ എവിടെ പഠിച്ചു? അവിടെ. അപ്പൊ ഈ സൂത്രം എവിടെ വരണം? അവിടെ വിരാമാവസാനം വന്നോ? അവിടെ വരേണ്ട സൂത്രമാണ്. അവിടെ ഇത് വന്നിരുന്നെങ്കിൽ അവിടെ നമുക്കത് വ്യക്തമായി മനസ്സിലായിരുന്നു. ആ സൂത്രം ഇവിടെ കൊണ്ടു കൊടുത്തു. ഇത് ലഘു സിദ്ധാന്ത കൗമുദിയിൽ വരുന്ന ഒരു പോരായ്മയാണ്. വാസ്തവത്തിൽ ഈ സൂത്രം അവിടെ വരേണ്ടേ? കാരണം ഖരവസാന ഒരു വിസർജന എന്ന് പറയുന്നിടത്ത് അവസാനം എന്തെന്ന് മനസ്സിലായില്ലേ ആ സൂത്രത്തിന് മനസ്സിലാകത്തത്. അവസാനം എന്തെന്ന് അവിടെ പറയണ്ട. ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ പറഞ്ഞ ആ സൂത്രത്തിന്റെ അർത്ഥം അങ്ങനെ മനസ്സിലാവും. അപ്പൊ ഈ സൂത്രം അവിടെ കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ കൊണ്ട് കൊടുത്തു. പറഞ്ഞതെല്ലാം മനസ്സിലായോ? അതേ അവസാനേ. അവിടെ അവസാനം എന്ന് പറയുന്നിടത്ത് എന്ത്? രണ്ടിടത്തും സപ്തമി തന്നെയാണ്. ഖരി എന്ന് പറഞ്ഞാൽ, കാരണം നമ്മുടെ ചേർത്തല്ലേ പറഞ്ഞിരിക്കുന്നു, ഖരി അവസാനേ രണ്ട് സപ്തമി തന്നെയാണ്. വിഭക്തിക്ക് ഒരു മാറ്റമില്ല. അർത്ഥത്തെ എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? അത് തന്നെ. അതിന് വ്യത്യാസം വരുന്ന നോക്കുക. ഇഗോ എണച്ചി ഇക്കഹ എണ്സ്യ അച്ചി സതി എന്നല്ലേ അല്ലേ? പക്ഷെ അച്ച് പരമിരിക്കുന്ന നമുക്ക് എങ്ങനെ കിട്ടുന്നു? തസ്മിന് നിർദ്ദിഷ്ട പൂർവസ്യ. അതുപോലെ അപ്പോൾ അവിടെ അർത്ഥം നമുക്ക് നേരിട്ട് കിട്ടുന്നതല്ല. ഇവിടെയും എന്താണ്? അവസാനേ അവസാനേ സതി. അതിനെ പിന്നെ നമുക്ക് വ്യാഖ്യാനിക്കാം ഏത് തരത്തിൽ. എന്താണ് അവസാനത്തിൽ ഇരിക്കേ, അല്ലെങ്കിൽ അവസാനം പരമിരിക്കേ? അത് നമ്മൾ വ്യാഖ്യാനത്തിലൂടെ കിട്ടുന്നതാണ്. വിഭക്തിയിൽ മാറ്റം എന്തെങ്കിലും ഉണ്ടോ? സപ്തമി തന്നെയാണ് അർത്ഥത്തെ. അതിപ്പോ യുഗവണച്ചയിൽ നേരിട്ടർത്ഥമുണ്ടോ? അച്ചു പരമിരിക്കുക നേരിട്ടർത്ഥം കിട്ടുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്ത് നമ്മൾ വ്യാഖ്യാനിച്ചു? ഇക്ക് പൂർവത്തിലാണെങ്കിൽ അച്ചു പരത്തിലായിരിക്കും. അതുപോലെ ഇവിടെ പൂർവത്തില് ഋത്വത്തിനാണ് വിസർഗമെങ്കിൽ അവസാനം എവിടെയിരിക്കും? പരമിരിക്കും. അങ്ങനെ അർത്ഥത്തെ വ്യാഖ്യാനിക്കുന്നു. അതിനാണല്ലോ വ്യാഖ്യാന ഫാക്ടറി നമ്മൾ ഓപ്പൺ ചെയ്ത് വച്ചിരിക്കുന്നു. നമ്മൾ സൗകര്യം പോലെ അത് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഏത് അല്ല? അപ്പൊ അവസാനം എന്ന് പറയുന്നുണ്ട് ഏതിനെ എടുത്തു? അല്ല, പരത്തുള്ള അഭാവത്തെ എടുത്തു. അത് അത് ആദ്യം ആദ്യം നമ്മൾ എന്ത് ചെയ്തു? സപ്തമി തന്നെ തസ്മിൻ എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്തു? പരത്തിലെടുത്തു. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്തിനാണ്? അതിന്റെ വ്യാഖ്യാനത്തിലാണ്. അപ്പോ അത് പരത്തിലിരിക്കേ എന്നാണോ ഒരാൾ പറയുന്നത്? ആസനേ തിഷ്ഠതി എന്ന് പറഞ്ഞാൽ അതിന്റെ എന്റെ അർത്ഥം എന്താണ്? ആസനത്തിൽ കസേരയിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? കസേരയുടെ അപ്പുറത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. പിന്നെയോ? കസേരയിരിക്കുന്നു തന്നെ. അപ്പൊ ആസനെ സപ്തമിയുടെ അർത്ഥം എന്താ? എവിടെ? അതിൽ തന്നെ. അതിനു വേണ്ടിയിട്ടാണല്ലോ പൂർവ്വത്തിലൊന്ന് എടുത്തത്. തസ്മിന്റെ നിർദ്ദിഷ്ടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ അതെടുത്തത് പൂർവ്വത്തിലൊന്ന്? അവിടെ ഇപ്പോ ഖരവസാനയോഹോ ഖരി എന്ന് പറയുമ്പോൾ ഖരി പരമരിക്കുമ്പോ, അവസാനം എന്ന് പറയുമ്പോൾ അവസാനം പരമരിക്കേ, അവസാനം പരമരിക്കേ പൂർവ്വത്തിന് വരും. അത് ശരി, അങ്ങനെ എടുക്കാം, ശരിയാണ്. ഇനിയിപ്പോ ഒരാൾ പറയണം അങ്ങനെയല്ല, അവസാനം എന്ന് പറയുന്നുകൊണ്ട് സകാരത്തെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവിടെ പറയുന്നത്? സൂത്രം എന്താ പറയുന്നത്? ഖരി അവസാനേച്ച ബാക്കി എന്താണ്? പദാന്തസ്യ രേവസ്യ വിസർഗ. ഇവിടെ സകാരത്തിനെ അങ്ങനെ എടുത്തു കഴിഞ്ഞു, അതിന്റെ പൂർവ്വത്തിൽ പദാന്തം ഉണ്ടോ? രേഖ ഉണ്ടോ? പിന്നെ എങ്ങനെ പ്രവർത്തിക്കും? പറ്റില്ല. അപ്പോൾ പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിനെ തന്നെ പദാന്തമായിട്ട് എടുക്കണം, അതിനെ തന്നെ രേഖമായിട്ട് എടുക്കണം, അതിനെ തന്നെ അവസാനമായിട്ട് എടുക്കണം, എന്നാലേ പ്രവർത്തിക്കത്തുള്ളൂ. ഇത് കാര്യം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പഠിക്കുന്നതെന്നാണ് സൂത്രങ്ങൾ. അതിന് നടത്താൻ വേണ്ടിയാ, നടത്താതിരിക്കാനാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല, സൂത്രത്തിന്റെ ആവശ്യമില്ലല്ലോ, ഒന്നും നടക്കത്തില്ലല്ലോ. അർത്ഥം ഇന്നത്തെ എടുക്കാവുന്നില്ല, നിയമമുണ്ടോ? അർത്ഥം നമുക്ക് സൗകര്യം പോലുള്ള അർത്ഥം എടുക്കാണ്ട് ഇതൊക്കെ നടക്കരുതെന്ന് വാശിയല്ലോ ഉണ്ടാ. ഈ സകാരത്തിന് വേണ്ടിയല്ല ഇതിപ്പോ ഇവിടെ പറയുന്നതിന് വേണ്ടിയിട്ടാണ്, ഋത്വത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ നിന്നാ ഖരി അവസാനേജ പദാന്ത രേഫസ്യ വിസർഗ എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ തന്നെ രേഫത്തെ തന്നെ അവസാനമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ തസ്മിനെ നിർദ്ദേശ പൂർവസി എടുത്തു കഴിഞ്ഞാൽ പൂർവ്വത്തിലെ രേഫം, പൂർവ്വത്തിൽ പദാന്തം ഇതൊന്നും കിട്ടത്തില്ല. കിട്ടില്ലെങ്കിൽ പിന്നെ ഏതിൽ തന്നെ വരും? അല്ല, പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സൂത്രം, പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല. എങ്ങനെ പ്രവർത്തിപ്പിക്കാമെന്ന് നമ്മൾ നോക്കുന്നത് സൂത്രം ഉപയോഗിച്ചിട്ട്. പ്രവർത്തിക്കാതിരിക്കാനാണെങ്കിൽ സൂത്രത്തിന്റെ ആവശ്യമുണ്ടോ? ഏത്? ആ, അപ്പൊ അങ്ങനെ വേണമെങ്കിൽ പറയാം. എന്താണ് നമ്മൾ ഇവിടെ പദത്തിന്റെ അവസാനത്തിലുള്ള രേഖത്തിന് വിസർഗം വരും എന്ന് പറയുമ്പോൾ അവസാനേ എന്നുള്ളതുകൊണ്ട് അതിനെടുത്തിട്ട് സപ്തമി നിർദ്ദേശേന വിധീയമാനം കാര്യം വർണ്ണാന്തരേണ അവേദസ്യ പൂർവസ്യ ബോധ്യം എന്നുള്ളത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ആ സൂത്രം അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ പറയാം, കാരണം ഇവിടെ വർണ്ണാന്തരത്തിന്റെ പൂർവത്തിൽ അങ്ങനെ ഒരു സാധനമില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇവിടെ ആ സൂത്രം പ്രവർത്തിച്ചില്ല. ഇവിടെ അവസാനം എന്ന് പറയുന്നതിന് എന്താണ്? അവസാനേ സതി, അവസാനത്തിൽ ആവരണം ഇരിക്കേ എന്തിനു വരും? സൂത്രത്തിൽ നേരിട്ട് തന്നെ രേഖ ഒന്ന് നിർദ്ദേശിച്ചതുകൊണ്ട് ആ രേഖത്തിന് വരുന്നു. അത് മറ്റുള്ള സ്ഥലത്ത് എന്താണ് ആ സൂത്രത്തിന്റെ ആവശ്യം? അവിടെ എന്തുകൊണ്ടാണ് വന്നത്? ഇവിടെ പൂർവ്വത്തിനാണോ വരുന്നത്, പരത്തിനാണോ വരുന്നത് സംശയമുണ്ടായി. പൂർവ്വത്തിലും വരും, പരത്തിലും വരും. ഇവിടെ എന്താണ് സ്ഥാനിയെ നേരിട്ട് നിർദ്ദേശിക്കുന്നു? ഏതാണ്? അവസാനത്തിലെ പദാന്തത്തിലെ രേഖ ഒന്ന് നിർദ്ദേശിക്കും, പിന്നെ അതിന്റെ ആവശ്യമുണ്ടോ? സൂത്രം തന്നെ നിർദ്ദേശിക്കുന്നില്ലേ? ആവശ്യമില്ലാത്തടത്തൊക്കെ പരിഭാഷയെ പ്രയോഗിക്കാൻ പറ്റും, ആവശ്യമുള്ളിടത്തല്ലേ അത്? പരിഭാഷ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവ്യവസ്ഥയിൽ വ്യവസ്ഥയുണ്ടാക്കുന്നു. ഇവിടെ അവ്യവസ്ഥയുണ്ടാ? ഇവിടെ അവ്യവസ്ഥയുണ്ടാ? പിന്നെന്തിനാ അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യമില്ല. അവ്യവസ്ഥ വരുന്നിടത്ത് ആ നിയമം പ്രയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ആ നിയമത്തെ നമ്മൾ പരിഷ്കരിക്കണം. ഇങ്ങനെയാണ് എന്ന് പരിഷ്കരിച്ചോണം. പിന്നെ നടക്കാതിരിക്കാനാണെങ്കിൽ വ്യാഖ്യാനിക്കാതിരുന്നാൽ മതി, അതൊന്നും നടക്കത്തില്ല. നടത്താനാണെങ്കിൽ വ്യാഖ്യാനിച്ച് ശരിയാക്കും. ഇതാണ് വ്യാകരണത്തിൻ്റെ നിയമം. പിന്നെ അത് ഉണ്ട് പറയുന്നത്, ഇതുണ്ട് കാരണം. ഇപ്പോൾ വ്യവസ്ഥ വരുമ്പോൾ അതിൻ്റെ ആവശ്യം, അതില്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതെ. അപ്പോൾ ഇവിടെ അവസാന സംജ്ഞ വരുന്നു. അപ്പോൾ ഈ അവസാന സംജ്ഞ വിധിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഖരവസാനയോർ വിസർജനയാന്ന് പറയും സൂത്രം പ്രവർത്തിക്കാൻ. പക്ഷേ രാമസ് എന്നിരിക്കുമ്പോൾ ആദ്യ സൂത്രം പ്രവർത്തിക്കും സസജുഷോ രു. എന്താണ് അതിൻ്റെ അർത്ഥം പറയുന്നത്? പദാന്തസ്യ സസ്യ സജുഷു പോട്ടെ, പദാന്തസ്യ സസ്യ രുസ്യ. പക്ഷെ ആ സൂത്രം പ്രവർത്തിക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? പദാന്തമാക്കണം. രാമസു എന്നിരിക്കുന്നതിനെ പദാന്തമാക്കണമെങ്കിൽ സൂത്രം വേണം. സുപ്തിങ്ങന്തം പദം, സുബന്ധവും തിങ്ങന്തവും ഇതിന് പദസപ്ഞയുണ്ട്. സുപ് അന്തേ യസ്യ, ഏതൊരു ശബ്ദത്തിൻ്റെ അന്ത്യത്തിലാണോ സുപ്പിരിക്കുന്നത്, സുപ്പിലേതെങ്കിലും പ്രത്യേകം ഇരുന്നാൽ അതെന്താവും? പദമാകും. അപ്പം ഇവിടെ ഏത് ശബ്ദത്തിൻ്റെ അന്ത്യത്തിലാണ് സുപ്പിരിക്കുന്നത്? രാമസ് എന്നിരിക്കുന്നു. രാമസ് എന്ന് പറയുന്ന ശബ്ദം, ആ ശബ്ദത്തിൻ്റെ അന്ത്യത്തിൽ എന്തിരിക്കുന്നു? സുപ്പിലസ് ഇരിക്കുന്നു. അപ്പോൾ ഇതിനെന്ത് വരും? പദസപ്ഞ വരും. രാമസ് എന്ന് പറയുന്ന ഇപ്പം പദമായി. സുപ്തിങ്കന്ധം പദവും നമ്മളവിടെ പഠിച്ചെങ്കിലും അതിൻ്റെ പ്രയോഗം ഇവിടെ വരുന്നു. വാസ്തവത്തിൽ ഇവിടെ കൊടുത്താൽ മതിയായിരുന്നു ആ സൂത്രം. കാരണം ഇത്രയും പറയാതെ സുപ്തിങ്കന്ധം പദം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവും? അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേസമയം വിരാമ അവസാനം എന്ന് പറയുന്നത് എവിടെ വേണമായിരുന്നു? ഇവിടെ. അപ്പം അവിടെ വേണ്ടതിന് ഇവിടെയും, ഇവിടെ വേണ്ടതിന് അവിടെയും കൊണ്ടുവച്ചു. അതും ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നു, സുപ്പെന്ന് പറയുന്ന പ്രത്യാഹാരമാണ്. അതിൽ 21 പ്രത്യയങ്ങളുണ്ട്. അതിൽ സു എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കണം. എന്നാൽ ആ പ്രത്യയം അത് സുപ്പാണ്. ഇപ്പോൾ രാമസ് എന്നിരിക്കുമ്പോൾ ഇവിടെ രാമസ് എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അവസാനം സുപ്പിരിക്കുന്നു. അതുകൊണ്ട് രാമസ് എന്ന് പറയുന്നത് സുബന്ധമാണ്. അപ്പം സുബന്ധം എന്ന് പറയുന്നത് ഏതിനെയാണ്? ഏതിനെയാണ് ഇവിടെ പറയുന്നത്? രാമസ്. പ്രത്യേകം മനസ്സിലാക്കണം, രാമയല്ല സുബന്ധം, പിന്നെയോ രാമസ്, അതാണ് സുബന്ധം. അപ്പം അതിനെന്ത് സ്വപ്നം വന്നു? പദസ്വപ്നം രാമസ്. പിന്നെ സസ്യജുഷു എന്താണ് പറയുന്നത്? പദാന്തസ്യ സസ്യ. ഇനി രാമസു പദമേ ആയുള്ളൂ. ഇനി ഇതിൽ പദാന്തത്തെ കണ്ടുപിടിക്കണം. പദാന്തം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പദത്തിന്റെ അന്തം. പദാന്തം പദത്തിന്റെ അന്തം എന്ന് പറഞ്ഞാൽ അവസാനം. പദത്തിന്റെ അന്തം അവസാനം ഇവിടെ ഏതാണ്? സ്. അത് സുപ്പുമാണ്. അപ്പൊ പദാന്തമായ സകാരത്തിന് എന്ത് വരും എന്ന് പറഞ്ഞു? രേഫം. രേഫം എന്നാണ് അവിടെ വിധിച്ചത്, ഋത്വം വിധിച്ചു. ഋത്വത്തെ രേഫമാക്കി കളയരുത്. രേഫം വേറെ, ഋത്വം വേറെ. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ വിധിക്കുന്ന രു, അതുകൊണ്ടാണ് ഋത്വം. രേഖ എന്ന് പറയുമ്പോൾ രൂ ആവണമെന്നില്ല. അപ്പോൾ സസ്യശു പ്രകാരം പദത്തിൻ്റെ എത്രമാത്രം അവിടെ ചിന്തിച്ചാണ് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പദമാക്കി, പിന്നെ അങ്ങനെ പദാന്തമാക്കി. അപ്പോൾ പദാന്തത്തിൽ എന്ത് വന്നു? സകാരം വന്നു. സകാരത്തിന് ഋത്വം വന്നു. ഋത്വം വന്നു കഴിഞ്ഞാൽ രൂ വരും. അതിൽ ഉകാരം പോയി, ശേഷിക്കുന്ന എന്താണ്? ര്. അപ്പോൾ എന്തായി? രാമര് എന്നായി. രാമസ് എന്നുള്ളത് രാമര്. ആ രേന് ഇവിടെ അവസാന സംജ്ഞ വന്നു. സുനുണ്ടായിരുന്ന അവസാന സംജ്ഞ സുതായാലും രു എന്തിരുന്നാലും ശരി, അവസാനം ഇരുന്നാൽ അതിന് അവസാന സംജ്ഞ വരും. അല്ലെങ്കിൽ അവസാനം എന്തിരിക്കുന്നു? ശൂന്യത. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് വരുന്നു? ഖരവസാന യൂഹോ. ഖ ഖര് പരമിരിക്കെ, അല്ലെങ്കിൽ അവസാനം പരമിരിക്കെ, എന്തുവരുന്നു? നേരിട്ട് പറയുന്നു പദാന്തരേഫസ്യ. പിന്നെ ഇവിടെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. തസ്മിനേഷ്ടപൂർവസ്യൊന്നും നോക്കണ്ട, അവ്യവസ്ഥയൊന്നുമില്ല. നേരിട്ട് പറയണു ഒരു പദത്തിന്റെ അന്ത്യത്തിലിരിക്കുന്ന രേഖം അത് ഇത് തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും അവ്യവസ്ഥയുണ്ടോ? ഇല്ല. അതിനെന്തു വരുന്നു? വിസർഗ സ്യാദ്. അവിടെ വിസർഗം വരുന്നു. അപ്പൊ എന്തായി? രാമഹ. അപ്പൊ രാമഹ എന്ന് പറയുന്നത് ഇപ്പൊ എന്തായി? ഇപ്പൊ പദമായി. അത് ശ്രദ്ധിക്കണം. ആ വിസർഗം വരുന്നതിന് മുമ്പ് അതെന്തായിരുന്നു? പ്രാതിപദികം. ഇത് പ്രത്യേകം മനസ്സിലാവണം. രാമഹ എന്ന് പറയുന്നത് വിസർഗത്തോടുകൂടി വന്നപ്പോൾ അത് പദമായി. വിസർഗം വരുന്നതിന് മുമ്പ് അതെന്തായിരുന്നു? അപ്പോൾ നമ്മൾ പഠിച്ചു വയ്ക്കണം, പ്രാതിപദികത്തിൽ നിന്നും പദം നിഷ്പന്നമാകുന്നു. പദനിഷ്പത്തി പ്രാതിപദികത്തിൽ നിന്നാണ്. ഇത് സർവത്രയല്ല, എല്ലാ സ്ഥലത്തും ഇങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഈ പഠിക്കുന്ന പ്രകരണത്തിൽ അങ്ങനെ മനസ്സിലാക്കണം. പദം നിഷ്പന്നമാകുന്നത് പ്രാതിപദികത്തിൽ നിന്നാണ്. ഇപ്പൊ ഭവതി എന്ന് പറയുന്നു പദമാണ്, അത് പ്രാതിപദികത്തിൽ നിന്നാണോ ഉണ്ടായത്? അല്ല. ഭൂ എന്ന് പറയുന്ന ധാതു, അത് പ്രാതിപദികമാണോ? എന്തുകൊണ്ടല്ല? അർത്ഥവത ധാതു പ്രത്യേകം. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ആ പ്രകരണത്തിൽ മനസ്സിലാക്കണം. അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ട് സ്വാമി ഇന്ന് അങ്ങനെ പറഞ്ഞില്ല, ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കരുത്. ഞാൻ അബദ്ധം പറഞ്ഞാലും ചോദിക്കരുത്, കാരണം അബദ്ധം പറഞ്ഞാലും രക്ഷപ്പെടാൻ വ്യാകരണത്തിൽ വഴികളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ രാമഹ എന്ന് പറയുന്ന പദമായി. അതിനൂടെ പറഞ്ഞത് വർണ്ണാനാം അഭാവോ അവസാന സംയോഗസ്യ ഋത്വവിസർഗോ എന്ന് പറയുന്നതുകൊണ്ട് 2 സൂത്രത്തെ കാണിക്കുന്നു. ഏതൊക്കെയാണ്? സസജുഷുരു രാമഹ. ഈ രാമഹ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വലിയൊരു ജോലി തീർന്നു, ആശ്വസിക്കാം. ഇതിന്റെ അടിസ്ഥാനപരമായത് ഇനിയുള്ള മുഴുവൻ പ്രക്രിയയുടെയും അടിസ്ഥാനം കിട്ടിക്കഴിഞ്ഞു. ഇത് മനസ്സിലായവർക്ക് ബാക്കി മുമ്പോട്ട് പോകുന്നതിന് ഒരു പ്രയാസം വരത്തില്ല.